8 സൂത്രം 38 ഫലം അതോപത്തേ തസൈവ ബ്രഹ്മണോ വ്യാവാഹാരിക്യാം ഈശിതവ്യവിഭാഗാവസ്ഥായ അയം അന്യ സ്വഭാവോ വർണ്യത്തെ ഇഷ്ടാനിഷ്ടവ്യാമിശ്രലക്ഷണം കർമ്മഫലം സംസാരഗോചരം ത്രിവിധം പ്രസിദ്ധം ജന്തൂനാ കിമേത കർമ്മണോ ഭവതി അഹോസി ഈശ്വരാതിഥി ഭവതി വിചാരണ. കഴിഞ്ഞ അധികരണത്തിൽ ആത്മാവ് ഏകമാണ്, സർവവ്യാപിയാണ്, അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നെല്ലാം പറയുന്ന അദ്വൈതത്തെ അവിടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം പറഞ്ഞത്. വീണ്ടും ഇവിടെ അദ്വൈതത്തെ ആശ്രയിച്ചുള്ള വിചാരമാണ്. അപ്പം ഇത്രയും അദ്വൈതത്തെ പറഞ്ഞതിന് ശേഷം പിന്നെ ദ്വൈതം അതെങ്ങനെ വരും? അദ്വൈതത്തെ പറഞ്ഞാൽ പിന്നെ അദ്വൈതത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യം ഒരു മുൻകൂർ ജാമ്യം ഭാഷകാരൻ എടുക്കുകയാണ്. ഇവിടുത്തെ ദ്വൈത വ്യവഹാരം എന്ന് പറയുന്നത് അത് വ്യാവഹാരികമാണ്. മുമ്പ് പറഞ്ഞതെല്ലാം പാരമാർത്ഥികമായ തത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറയുന്നത് വ്യാവഹാരികമായ വിഷയത്തെക്കുറിച്ചാണ്. പരമാർത്ഥം അതാണ് മുഖ്യം. പക്ഷെ പരമാർത്ഥത്തെ കുറിച്ചുള്ള വ്യവഹാരം എന്ന് പറയുമ്പോഴും അവിടെ ദ്വൈതത്തെ ആശ്രയിക്കുന്നു. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ തന്നെ ദ്വൈതമായി. അതെന്തിനെക്കുറിച്ച് വ്യവഹരിച്ചാലും ശരി, പരമാർത്ഥത്തെ അദ്വൈതത്തെക്കുറിച്ച് വ്യവഹരിച്ചാലും വ്യവഹാരം ദ്വൈതം തന്നെ. വ്യവഹാരം എന്ന് പറയുമ്പോൾ അറിയുക, പിന്നെ അറിയാൻ വേണ്ടി ചിന്തിക്കുക, അറിഞ്ഞതിനെ പറയുക, ഇതൊക്കെയാണ്. പിന്നെ പ്രവൃത്തി, മറ്റു പ്രവൃത്തികൾ. പറയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാതെയുള്ള പ്രവൃത്തികളുണ്ടല്ലോ ധാരാളം. അത് അദ്വൈതത്തെ സംബന്ധിച്ചാലും ശരി, ദ്വൈതത്തെ സംബന്ധിച്ചാലും ശരി, അത് ദ്വൈതം തന്നെ. അദ്വൈത വ്യവഹാരം എന്നൊന്ന്, അദ്വൈത തത്വം എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല. അത് ദ്വൈത വ്യവഹാരം തന്നെ. കാരണം അദ്വൈതത്തെ അറിയണമെങ്കിൽ അറിവ് എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്ന ഒരു കരണം, അതുണ്ടെങ്കിലേ ഉള്ളൂ അറിവ്. അങ്ങനെ ഒരു കരണം പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ അറിവ് ഇവിടെ. ഇനി അറിവ് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അറിവായാലും ശരി, അവിടെ അറിവുണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു, പിന്നെ അതിന് അറിവെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അതും ദ്വൈതം തന്നെ. പിന്നെ അറിയാൻ വേണ്ടി ചിന്തിക്കുന്നു, അത് സ്പഷ്ടമായും ദ്വൈതമാണ്. മാനസിക വ്യാപാരമാണ് ചിന്ത. പിന്നെ അറിഞ്ഞതിനെ പറയുന്നു, ഒരു ശിഷ്യനെ ബോധിപ്പിക്കുന്നു, അതും ദ്വൈത വ്യവഹാരമാണ്. അപ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് അദ്വൈത വ്യവഹാരം അങ്ങനെ ഒന്നില്ല. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരവും ദ്വൈത വ്യവഹാരം തന്നെ. അപ്പൊ അതാണ് ഇതുവരെ പറഞ്ഞതല്ല. ഇനിയിപ്പോ അതല്ല, അദ്വൈതം പരമാർത്ഥമാണെങ്കിൽ ഇവിടെ ദ്വൈതത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരമാണ്. അതിനെയാണ് പൊതുവെ അദ്വൈതത്തിൽ വ്യാവഹാരികം എന്ന് പറയുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറയും അത് പരമാർത്ഥികമാണ് എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും വ്യവഹാരത്തിൽ വരുന്ന ഭേദം തന്നെ. പരമാർത്ഥികം എന്ന് വ്യവഹരിക്കുമ്പോൾ അതിന് പരമാർത്ഥിക വ്യവഹാരം എന്ന് പറയും. വ്യവഹാരം പരമാർത്ഥികമല്ല, പക്ഷെ അങ്ങനെ പേര് പറയും. ദ്വൈതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭേദത്തെക്കുറിച്ചാണ് വ്യവഹരിക്കുകയാണെങ്കിൽ അവിടെ പറയാം അത് വ്യാവഹാരികമാണ്. ഭേദവ്യവഹാരമെന്നോ ദ്വൈത വ്യവഹാരമെന്നോ എല്ലാം പറയാം. അപ്പോൾ അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതമാണ് പരമമായ തത്വമെങ്കിലും ആ ഭേദവ്യവഹാരത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുന്നതെന്നർത്ഥം. അപ്പോൾ അദ്വൈതത്തെ ഗ്രഹിക്കുന്നവർ ഈ പരമാർത്ഥികം വ്യാവഹാരികം എന്നുള്ള ഈ ഭേദത്തെ ആശ്രയിച്ചുള്ള രണ്ടു തരത്തിലുള്ള വ്യവഹാരങ്ങളെ ശരിയാവണ്ണം ഗ്രഹിച്ചില്ലെങ്കിൽ അദ്വൈതത്തിൽ തന്നെ വൈരുദ്ധ്യം തോന്നും. അതങ്ങനെ ശരിയാകും. ഭേദത്തിൽ അല്ലെങ്കിൽ ദ്വൈതത്തിലാണ് എല്ലാ വ്യവഹാരവും നടക്കുന്നത്. അദ്വൈത വ്യവഹാരം അങ്ങനെ ഒന്നില്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ അത് അദ്വൈതം മാത്രം. വ്യവഹാരം വന്നോ അദ്വൈതമായി. അദ്വൈതത്തെ ആശ്രയിച്ചൊരു വ്യവഹാരം, അങ്ങനെ ഒരു വ്യവഹാരത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ അദ്വൈതമായി. അതല്ലാതെ അദ്വൈത വ്യവഹാരം എന്ന് പറയുന്നതിന് വ്യവഹാരവും അദ്വൈതമാണ് അങ്ങനെ ഒരു അർത്ഥമില്ല. പിറ്റിച്ചിട്ട് ഇങ്ങനെ പറയും, ഞാൻ അദ്വൈതത്തെയാണ് കാണുന്നത്, അദ്വൈതത്തെയാണ് കേൾക്കുന്നത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്വൈതം ആണ് വ്യവഹാരം എന്നല്ല അർത്ഥം. അദ്വൈതത്തെ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കുന്നു, ആ മനസ്സിലാക്കൽ ദ്വൈതം തന്നെ, വ്യവഹാരം ദ്വൈതം തന്നെ എന്നേ അനർത്ഥമാണ്. അല്ലാതെ ആർക്കും അദ്വൈതത്തെ കാണാൻ കഴിയത്തില്ല, അദ്വൈതത്തെ കേൾക്കാൻ കഴിയത്തില്ല, അദ്വൈതത്തെ ചിന്തിക്കാൻ കഴിയത്തില്ല, അദ്വൈതത്തെ അറിയാൻ കഴിയത്തില്ല. അദ്വൈതമായി അവിടെയെല്ലാം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ആ എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ദൃഷ്ടാന്തമായി സുഷുപ്തിയെ പറയുന്നു. കാരണം അവിടെ അദ്വൈതമുണ്ട്, പക്ഷെ അദ്വൈത വ്യവഹാരമില്ല. എന്നുവെച്ചാൽ അദ്വൈതത്തെ ആരും അറിയുന്നില്ല, അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അദ്വൈതത്തെ ആർക്കും ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. അപ്പോൾ അതിനെ അദ്വൈത വ്യവഹാരം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അദ്വൈതം എന്നേ പറയാൻ പറ്റും. അപ്പോൾ ആ അദ്വൈതത്തെ ആശ്രയിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യവഹാരം സാധ്യമാകും, ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ പറ്റും. സാധ്യമല്ല. അതുകൊണ്ടെല്ലാ ചിന്തയും പ്രവൃത്തിയും അറിവും എല്ലാം ദ്വൈതത്തെ അല്ലെങ്കിൽ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോ ഭേദത്തെ അല്ലെങ്കിൽ ദ്വൈതത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ വരുമ്പോൾ ആ വ്യവഹാരത്തിനുള്ള എല്ലാ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം വരും. വ്യവഹാരം എന്ന് പറയുമ്പം ഗുണ ദോഷ സമ്മിശ്രമാണ്. അതാണ് ഇവിടെ ഈ പാപ പുണ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അദ്വൈതത്തിലെവിടെയാ പാപവും പുണ്യവും? അദ്വൈതത്തിൽ പാപപുണ്യങ്ങളല്ല, പക്ഷെ അദ്വൈത വ്യവഹാരത്തിൽ പാപപുണ്യങ്ങൾ. അദ്വൈതം എന്ന് പറയുന്നതിൽ അസമത്വമില്ല, അത് ഏകരസമാണ്. പക്ഷെ അദ്വൈത വ്യവഹാരത്തിൽ സമത്വവും വരാം, അസമത്വവും വരാം. കാരണം വ്യവഹാരം ദ്വന്ദ്വാത്മകമാണ്, രണ്ടും വരാം. എന്തുകൊണ്ടാണ് അത്? ഭേദത്തെ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്വൈതിയായ അദ്വൈതത്തെക്കുറിച്ച് ഇത്രയുമൊക്കെ സംസാരിച്ച ഭാഷ്യകാരനും ദ്വൈത വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ അവിടെ അദ്വൈതം കാണുന്നില്ല. അത് കാണണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹ ചിന്തയാണ്. അവിടെയും അദ്വൈതം, അത് സാധ്യമായ കാര്യമല്ല. ശങ്കരാചാര്യൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു? അദ്വൈതമല്ലേ സിദ്ധാന്തം, പക്ഷെ പറയുന്നത് ശരിയല്ലല്ലോ. അദ്വൈതത്തിൽ ശരിയും ശരികേടും ഒന്നുമില്ല, പക്ഷെ വ്യവഹാരം ദ്വൈതമാകുമ്പോൾ അവിടെ ഇതെല്ലാം വരും. ദ്വൈതത്തെ ആശ്രയിക്കാതെ വ്യവഹാരമൊട്ട് സാധ്യവുമില്ല. പിന്നെ അവിടെ ശരിയും തെറ്റുമൊക്കെ വരുന്ന എന്തിനെ ആശ്രയിച്ച്? ഒരു വ്യക്തിയുടെ വ്യവഹാര ജ്ഞാനത്തെ ആശ്രയിച്ച്, വ്യവഹാര ബോധത്തെ ആശ്രയിച്ച്. അതാണ് അവിടുത്തെ ശരിയും തെറ്റും എല്ലാം വരുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം കർമ്മഫലം കൊടുക്കുന്നതിന് ഒരു ഈശ്വരൻ്റെ ആവശ്യമുണ്ടോ? അതെ, കർമ്മം തന്നെ ഫലം കൊടുക്കും. ഇതിന് ശങ്കരാചാര്യർക്കും മുമ്പുള്ള ആചാര്യന്മാർക്ക് തന്നെ പല അഭിപ്രായമാണ്. അവർക്ക് ഋഷിമാരാണ്. നമ്മൾ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഗ്രേഡിലപ്പെടുത്തിയിരിക്കും. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട് തീർന്നു, അങ്ങനെയല്ല. ഋഷിമാർ പല ഗ്രേഡിൽപ്പെട്ടവരാണ്, അവരുടെ ചിന്താഗതികൾ വേറെയാണ്, അവർ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ വേറെയാണ്, അവരുടെ പ്രവൃത്തികൾ പലതരത്തിലാണ്, എല്ലാത്തിനും വ്യത്യാസം. അപ്പം ചിലർ പറയുന്നത് ഈശ്വരൻ്റെ ആവശ്യമുണ്ട് എന്നോ. ഈശ്വരൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു ഈശ്വരൻ? അതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാസ്തികൻ തന്നെ. നാസ്തികനാകത്തില്ല, നാസ്തികനായ എന്താ കുഴപ്പം? തകരാറെന്താ? ഈശ്വരൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ നാസ്തികനായിക്കൂടെ? ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്ന് ഋഷിമാർക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മനസ്സിലാണ് നിർബന്ധം. തത്വചിന്തയിലുള്ള നിർബന്ധമല്ല അത്. നമ്മുടെ മനസ്സിൽ അത്തരം നിർബന്ധങ്ങളൊക്കെ വരുന്നത് തത്വചിന്തയുമായി ബന്ധപ്പെട്ടില്ല. ഇവിടെ ഋഷി പറയുന്നത് ഈശ്വരൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ, എന്തെങ്കിലും അപകടം ഇവിടെ ഉണ്ടായ? ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു അഭിപ്രായത്തെ കുറിച്ച് ഭാഷ്യകാരൻ പറയുമ്പോഴും ഋഷിയോട് ബഹുമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈശ്വരൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഋഷിയും ആ ഋഷിയുടെ തത്വചിന്തയാണ്, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഈശ്വരൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈശ്വരൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചുമന്ന് പുറത്തു കൊണ്ട് തള്ളും, ഇവിടെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ ഈ ഋഷി പറഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഋഷി അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈശ്വരൻ്റെ ആവശ്യമില്ല. ഭക്ഷ്യകാരനും പറയുന്നു, അങ്ങനെ ഒരു മഹാനായ ഋഷി പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ്റെ ആവശ്യമില്ല. അപ്പൊ ചോദിക്കുമ്പോൾ ഋഷിക്ക് ഭക്തി ഇല്ലായിരുന്നു, ഉടനും ചിന്ത വരുന്ന അതാണ്. ഋഷിയുടെ ഭക്തി എവിടെ പോയി? ഋഷിക്ക് ഭക്തി ഇല്ലായിരുന്നു. ആ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഋഷിമാരെല്ലാം ഭക്തന്മാരായിരുന്നില്ല. അവർ നാസ്തികന്മാരും ഉണ്ടായിരുന്നു. ഭാഷകാരൻ പറയുന്നത് അത് ഒരു കാലം, അതായത് ഈ ഭാഷകാരന് മുമ്പുണ്ടായിരുന്ന ഋഷി ഏത് പറഞ്ഞിരുന്നു, അതിനും പഴക്കമുള്ള ആള്, ദൈവത്തിന്റെ ആവശ്യമില്ല. അതും കൂടെ ചർച്ച ചെയ്യുകയാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരെ തീരുമാനിച്ചു, പിന്നീട് ചില ഋഷിമാരൊക്കെ തീരുമാനിച്ചു, എന്നാൽ ഈശ്വരൻ കൂടെ ഇരുന്നോട്ടെ, എന്താ കുഴപ്പം? അതൊരു ഭക്തിയില്ലായിരുന്നു. അദ്വൈതജ്ഞാനം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ അതും ഇല്ലായിരുന്നു. ദോഷം ഭക്തിക്ക് മാത്രമല്ല, ജ്ഞാനത്തിനും ഉണ്ടായിരുന്നു. ഭാഷ്യകാലം വന്നപ്പോഴാണ് ഇതിനെ രണ്ടിനും കൂടെ കൂട്ടി യോജിപ്പിച്ചത്. ഈശ്വരനെ അംഗീകരിച്ചു, ഭക്തി വന്നു, അദ്വൈതത്തെ അംഗീകരിച്ചു, ജ്ഞാനവും വന്നു. അതാണ് ഭാഷ്യകാലം ചെയ്തത്. അപ്പം ഇതിനെ എങ്ങനെ രണ്ടിനും കൂടെ കൂട്ടി യോജിപ്പിക്കുവാനും വേണ്ടിയിട്ട് പറഞ്ഞു, ഇത് വ്യാവഹാരികം. ഈ വ്യാവഹാരികം എന്ന് പറയുന്ന ഈ കണ്ടുപിടുത്തം ഭാഷ്യകാലത്തെയാണ്. അപ്പം അദ്വൈതത്തിന് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അദ്വൈതം രക്ഷപ്പെടുന്നത് ഭാഷ്യകാരന്റെ ഈ സൂത്രപ്പണിയിലൂടെയാണ്, വ്യാവഹാരികം. അത് വ്യാവഹാരികമായി അങ്ങനെ പറഞ്ഞു, പാരമാർത്ഥികമായി വേറെയാണ്. ഇനി ഭാഷ്യകാരനെ നമ്മൾ വ്യക്തിപരമായി വിമർശിക്കാൻ പോയാലും ഭാഷ്യകാരൻ രക്ഷപ്പെടുന്നത് ഇത് തന്നെയാണ്. എന്താണ് അത്? വ്യാവഹാരികമാണ്, പരമാർത്ഥികമാണ് നേരത്തെ പറഞ്ഞു. എന്ത് വ്യവഹാരം വന്നാലും അത് വ്യാവഹാരികമാണ്. അത് വ്യവഹാര, അതായത് ദ്വൈതത്തെ സംബന്ധിച്ചാലും ശരി, അദ്വൈതത്തെ സംബന്ധിച്ചാലും ശരി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അദ്വൈതം മനസ്സിലാക്കാൻ പോയിട്ട് അസ്വസ്ഥരാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അദ്വൈതത്തിൽ ഇതൊക്കെ എങ്ങനെ ശരിയാകും, ഇതൊക്കെ എങ്ങനെ യോജിക്കും, അങ്ങനെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായ കാര്യങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യരുടെ നിലപാടുകൾ നമുക്ക് സ്വീകാര്യമായിരിക്കില്ല. നമ്മുടെ യുക്തിബോധത്തിനും നീതിബോധത്തിനും ഒന്നും ചിലപ്പോൾ യോജിക്കാത്തതായിരിക്കും ശങ്കരാചാര്യന്റെ നിലപാടുകൾ. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യനെ അനുഭവിച്ചോട്ടെ, നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഗുണമായാലും ദോഷമായാലും ശങ്കരാചാര്യർക്കാണ്. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാ അസ്വസ്ഥരാകുന്നു? അതിൻ്റെ ആവശ്യമില്ല. അത് വ്യവഹാരത്തിൻ്റെ സ്വഭാവമാണ്. വ്യവഹാരത്തിൽ ഋഷിമാര് എല്ലാവരും ഒരു അഭിപ്രായക്കാരല്ല, പലരും പല അഭിപ്രായക്കാരാണ്. അതിന് മുമ്പും പലയിടത്തും വന്നു. അത് ഋഷി പറഞ്ഞാണ്, ഹർഷമാണ്, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നും ആരും മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കണ്ട. യേശുമാർ പല അഭിപ്രായങ്ങളായി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നു. യേശുമാരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട്. അപ്പം ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളാരും വ്യാവഹാരികമായ വിഷയങ്ങൾ നമ്മളാരും അസ്വസ്ഥരാകേണ്ട യാതൊരു കാര്യവുമില്ല. അത് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട്. നമ്മുടെ യുക്തിബോധത്തിനോ നീതിബോധത്തിനോ നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യം ഒന്നുമില്ല. എന്തുകൊണ്ട് ഋഷിമാരുടെ അഭിപ്രായങ്ങൾ പലതാണ്, ഒന്നല്ല ഇത്തരം വിഷയങ്ങളെ കുറിച്ച്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ എന്തുകൊണ്ടാണ് ശങ്കരാചാര്യർ മുൻകൂർ ജാമ്യം എടുത്തതെന്ന് മനസ്സിലാക്കേണ്ടത്. വ്യവഹാരത്തിൽ ഇങ്ങനെ ഒരു ഭേദമുണ്ട് ഈശ്വരനെന്നും ജീവനും. ആ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ ആകാം, ഭക്തിയോ പാട്ടോ ആട്ടോ ഊത്തമോ എന്ത് വേണോ ആകാം, ശങ്കരാചാര്യ അതിനൊന്നും എതിരല്ല. എന്തുകൊണ്ട്? അത് അങ്ങനെ ഒരു ഭേദമുള്ളതാണ്. ഈശ്വരന്റെ പേരിൽ എന്ത് വേണോ ആകാം ആർക്കും, ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ പെന്തക്കോസ്തോ എന്ത് വേണോ ആകാം, ശങ്കരാചാര്യര് അതിന് എതിരല്ല. അവന് പറയുന്ന ന്യായം എന്താണ്? വ്യാവഹാരികം. അവിടെ എന്തും നടക്കും. അത് എടുത്തു പറയാൻ കാരണം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലരുടെയും മനസ്സിൽ ഒരു ധാരണയുണ്ട്, ശങ്കരാചാര്യ എനിക്ക് എതിരാണ്. അദ്വൈതത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സ് ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റാതായിപ്പോവും എന്നാണ്. അങ്ങനെയില്ല, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, ഈശ്വരൻ ആവശ്യമുണ്ടോ ഇല്ലയോ. അവിടെ ഈശ്വരനെ വേണമെങ്കിൽ ഒരാൾക്ക് അംഗീകരിക്കാം, വേണമെങ്കിൽ ഒരാൾക്ക് തിരസ്കരിക്കാം. രണ്ടിനും ശങ്കരാചാര്യ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഭക്തി വേണമെങ്കിലാകാം ആകാതിരിക്കാം, രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ ശങ്കരാചാര്യരെ വിമർശിക്കാൻ പാടില്ല, ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തെ വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുന്ന എന്താണോ, ഇങ്ങനെ ഒരു വിഭാഗാവസ്ഥ വ്യവഹാരത്തെ ആശ്രയിച്ച് സ്വീകരിച്ചുകൊണ്ട് അന്യസ്വഭാവം വർണ്ണീയത്തെ, അദ്വൈത സ്വഭാവമല്ല ദ്വൈത സ്വഭാവത്തെയും ഇവിടെ വർണ്ണിക്കുന്നു. അപ്പം ദ്വൈതത്തെ അംഗീകരിക്കുന്നതിന് അദ്വൈതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച്. അദ്വൈതം മനസ്സിലാക്കിയിട്ട് ആരും അസ്വസ്ഥരാകണ്ട എന്നാണ്. അങ്ങനെ അസ്വസ്ഥരാകാനാണെങ്കിൽ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ പേരിലൊക്കെ അസ്വസ്ഥരാകും. അദ്വൈതത്തിൻ്റെ പേരിൽ എന്തിനാ അസ്വസ്ഥരാകുന്നു? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്നത് ദ്വൈതത്തെ സംബന്ധിച്ചാണ്. അതും ദോഷമൊന്നുമില്ല. പറയുന്നു ഇവിടെ ഏതേത് ഇഷ്ട അനിഷ്ട വ്യാമിശ്ര ലക്ഷണം കർമ്മഫലം. ഇവിടെ കർമ്മഫലം കാണുന്നുണ്ട്, ഇഷ്ടം സുഖം, അനിഷ്ടം ദുഃഖം, ഇഷ്ട അനിഷ്ട രണ്ടും കൂടെ ചേരുന്ന സുഖവും ദുഃഖവും മനുഷ്യൻ സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഇഷ്ടഫലമാണോ അനിഷ്ടഫലമാണോ എന്ന് പറയാൻ വയ്യ. വ്യാമിശ്രമാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അനുഭവിക്കുന്ന കർമ്മഫലം തന്നെ സുഖദുഃഖം സംസാര ഗോചരം. ഇതാണ് ഈ സംസാരത്തിൽ സംസാരം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതിന് സംസാരം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മാത്രമല്ല കാര്യം പറയുന്നത്, മനുഷ്യൻ്റെ മാത്രം കാര്യം പറയുന്ന ഇഹലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഇവിടെ കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരലോകത്തെക്കുറിച്ചും ചിന്തിക്കും. പരലോകം എന്ന് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കും. അതെല്ലാം ചിന്തിക്കും. അവിടെ നരകത്തിലാണെങ്കിൽ ദുഃഖം, സ്വർഗത്തിലാണെങ്കിൽ സുഖം, ഇവിടെയാണെങ്കിൽ രണ്ടും. അതും പ്രത്യേകം പറയുന്നുണ്ട്. മനുഷ്യ ജന്മം കിട്ടിയോ, അവന് അനുഭവമുണ്ടോ എന്ന് വെച്ചാൽ അവൻ സുഷുപ്തിയിലല്ല, കോമയിലല്ല, മൂർച്ഛയിലല്ല. ജാഗ്രത സ്വപ്നങ്ങളുണ്ടോ അവിടെ, ഇത് രണ്ടും അനുഭവിച്ചേ പറ്റും. മനുഷ്യജന്മത്തിൽ ഒന്നു മാത്രം ആർക്കും അനുഭവിക്കാൻ പറ്റത്തില്ല, സുഖം മാത്രം. അത് അംഗീകരിച്ചേ മതിയോ? അത് അംഗീകരിച്ചുകൊണ്ടാണ് അദ്വൈതത്തിൽ, അദ്വൈതം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആകുന്നു. എന്ന് വെച്ചാൽ മറ്റുള്ളവർ അംഗീകരിക്കില്ല, ദ്വൈതത്തിൽ അത് അംഗീകരിക്കില്ല. പ്രയാസമാണ്. മനുഷ്യ ജന്മത്തിൽ തന്നെ ചില പറയുന്നു ഈ ദുഃഖമെല്ലാം മാറ്റി സുഖം മാത്രം. അങ്ങനെ സുഖം എവിടെ കിട്ടും? ആധ്യാത്മികതയിൽ കിട്ടുന്ന സുഖം മാത്രം. ദുഃഖമില്ലാത്ത സുഖം മാത്രം മനുഷ്യ ജന്മത്തിൽ ആധ്യാത്മികതയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതീ പറയുന്നതിനൊക്കെ വിരോധമായിട്ട് വരും. മിശ്ര കർമ്മഫലമാണ് മനുഷ്യ ജന്മം എന്ന് പറയുന്നതിന് തന്നെ വിരോധം വരും. ഇവിടെ എന്തഭ്യാസം കാണിച്ചാലും ശരി, സുഖം മാത്രം കിട്ടത്തില്ല. സുഖം കിട്ടിയോ ഇന്നില്ലെങ്കിൽ നാളെ ദുഃഖവും വരും. ആധ്യാത്മികതയിലോ എന്ന് ചോദിക്കും, ഒരു സംശയവും വേണ്ട. എവിടെയാണ്, ഏതാധ്യാത്മികയിലാണ് സുഖം മാത്രമുള്ളത്? ഏതെങ്കിലും ആശ്രമത്തിൽ സുഖം മാത്രമുണ്ടോ? ഉണ്ടോ? അത് മാത്രം കിട്ടുന്ന ആശ്രമം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി താമസിച്ചാൽ കൊള്ളാമെന്നു. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും. ആധ്യാത്മികമായാലും ശരി, ഭൗതികമായാലും ശരി, രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് സംസാര ഗോചരം എന്ന് പറയുന്നത്. ജനിച്ച് മരിക്കുന്നതിനകം ഉള്ളതാണ് ഈ സംസാരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മനുഷ്യജന്മത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ രണ്ടും എന്തായാലും ഉണ്ടാകും, മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അതിന് താരതമ്യമുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. പുണ്യം കൂടുതലുണ്ടെങ്കിൽ സുഖം കൂടുതൽ കിട്ടും, പാപം കൂടുതലുണ്ടെങ്കിൽ ദുഃഖം കൂടുതലായിരിക്കും. അത് പറയുമ്പോഴും മനുഷ്യ ജന്മം എന്ന് പറയുമ്പോൾ മിശ്രമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ രണ്ടുമുള്ളതാണ് മനുഷ്യജന്മം. പിന്നെ അവിടെ എങ്ങനെ സുഖം മാത്രം കിട്ടുന്നു? ഭൗതികവും കൊണ്ടും കിട്ടത്തില്ല, ആധ്യാത്മികം കൊണ്ടും കിട്ടത്തില്ല. അങ്ങനെ കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ പറയുന്ന തത്വത്തിന് വിരോധം വരും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്, അങ്ങനെ ഏതൊരു സുഖം മാത്രം കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്ത് ചെയ്യണം? തൊഴുത്തിൽ എന്താ സുഖം മാത്രമാണോ? സ്വർഗത്തില് പുണ്യഫലമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയും അല്പസ്വല്പമൊക്കെ ദുഃഖം വരാം, ചാൻസ് ഉണ്ട്. മിശ്രം അല്ലെങ്കിൽ കൂടി ഭാഷകാരൻ പറയുന്നത് ചാവുക അല്ല വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് മുക്തി അവിടെ എന്ന് പറഞ്ഞു. അതാണ് മുക്തി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ സംസാരമില്ല എന്നർത്ഥം. പിന്നെ സംസാരമില്ലല്ലോ. സംസാരമുണ്ടെങ്കിൽ സുഖവും ദുഃഖവും ഉണ്ടാവും. എന്ത് നിങ്ങൾ തലകുത്തി ശീർഷാസനത്തിൽ നിന്നാലും ശരി, കുറച്ച് കഴിയുമ്പോൾ പെടലി വേദനിക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന എന്താണ് വ്യാമിശ്ര ലക്ഷണം സംസാരം മനുഷ്യനാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആശ്രമത്തിൽ വന്നപ്പോൾ അത് പുണ്യഫലം. ഇവിടെ വന്നിട്ടും ദുഃഖം കൂടുതലാണെങ്കിൽ അത് ഇവിടെ വച്ചും തീരാത്ത പാപഫലം. ഇതെങ്ങനെ തീരുമാനിക്കാൻ പറ്റും? പക്ഷെ വ്യാമിശ്രമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സുഖവും കിട്ടും. പ്രസിദ്ധം ജന്തുവിനാം ഭാഷകാലം എന്താണ്, ജീവികളിൽ ഇത് വളരെ പ്രസിദ്ധമാണെന്ന് വെച്ചാൽ ലോകപ്രസിദ്ധ സർവരുടെയും അനുഭവസിദ്ധമായ കാര്യമാണ്. ഇതെല്ലാം കണ്ടില്ല എന്ന് പഠിച്ചിട്ടാണ് പറയുന്നത് യോഗ പഠിച്ചാൽ പിന്നെ പരമാനന്ദമായിരിക്കുമെന്ന്. യോഗ പഠിപ്പിക്കുന്ന ആളിന് പരമാനന്ദമില്ല, പിന്നെ അല്ലേ പഠിക്കുന്ന ആളിന്. ഒരിടത്തും രക്ഷയില്ല. ഈ സംസാരമാണ് ഇതെന്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടർ പറയുന്നു കർമ്മനിയമം. ഭാഷകാരൻ പറയുന്നു അത് കർമ്മനിയമം ആയിക്കൊള്ളട്ടെ, പക്ഷെ അവിടെ ഒരു നിയാമകനുണ്ട്. നിയമം ഉണ്ടെങ്കിൽ ഒരു നിയാമകനുണ്ട്. ആ നിയാമകൻ എന്ന് പറയുന്നത് കർമ്മമല്ല, ഈശ്വരനാണ്. കർമ്മണോ ഭവതി അഹോസി ഈശ്വരാരിതി ഭവതി വിചാരണ. അവിടെ ഈശ്വരപക്ഷത്താണ് ഭാഷകാരൻ. എല്ലാ ഋഷിമാരും ആ പക്ഷത്തല്ല. അതുകൊണ്ട് ഒരാൾ നാസ്തികനാണെന്ന് വിചാരിച്ച് നമുക്കാരോടും വെറുപ്പോ വിദ്വേഷമൊന്നും തോന്നേണ്ട കാര്യമില്ല. പഴയകാലത്ത് വളരെ സൂപ്പർ ഋഷിമാർ വരെ ഉണ്ടായിരുന്നു നാസ്തികന്മാർ. പിന്നെ ഇന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ നാസ്തികന്മാരുണ്ടെന്ന് വിചാരിച്ച് നമ്മളെന്തിനാ അവരോട് വിരോധം കാണിക്കുന്നു? ഇവിടെ ഋഷിമാരാണ് പൂർവപക്ഷിയായിട്ട് വരുന്നത്, ഈശ്വരന്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ ആ വിഷയത്തെയും വിചാരം ചെയ്യുന്നു. തത്ര താവത് പ്രതിപാദ്യതേ ഫലം അത ഈശ്വരാത് ഭവിതമർഹതി. അവിടെ ഈ അധികരണത്തിൽ പ്രതിപാദനം ചെയ്യുന്നത് എന്താണോ, ഫലം ഈശ്വര ഫലം അതഹ. സൂത്രത്തിൽ അതഹ എന്നേ ഉള്ളൂ. അതഹ എന്ന് പറഞ്ഞ ഭാഷകാരൻ അവിടെ അർത്ഥം പറയുകയാണ്, ഈശ്വര അതഹ എന്ന് പറഞ്ഞ ഈശ്വര എന്ന് എവിടുന്ന അർത്ഥം കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ സിദ്ധാന്തം, തന്റെ സിദ്ധാന്തം പറയുന്നു. അല്ല അതഹ എന്ന് പറഞ്ഞ ഈശ്വരൻ എന്നർത്ഥമുണ്ടോ? അങ്ങനെ ഒരർത്ഥമില്ല. പക്ഷെ ഭാഷകാരൻ തന്റെ സിദ്ധാന്തം പറയുകയാണ്, മറ്റു ഋഷിമാർക്ക് വേറെ അഭിപ്രായങ്ങളാണ്. ഈശ്വരാദ്ഭവിക്കുമർക്കത്തി, ഈശ്വരനിൽ നിന്ന് വരാൻ വഴിയുള്ളൂ. അത് ശ്രുതിയും യുക്തിയും അനുസരിച്ച് അത് സമർത്ഥിക്കും. കുത്തഹ എന്തുകൊണ്ട് ഉപപത്തേ ഹേ സ്വാമി, ബ്രഹ്മസൂത്രത്തിലെ എല്ലാ സൂത്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും ഇവിടെ ഈശ്വരാത്ത് എന്നല്ലേ അർത്ഥം വരും? ബ്രഹ്മസൂത്രത്തിലെ മറ്റു സൂത്രങ്ങളുമായി പൂർവാപര ബന്ധം വെച്ച് ഇവിടെ ഈശ്വരാത്ത് എന്നല്ലേ പറയാൻ വരും? അതെങ്ങനെ പറയാൻ പറ്റും? എല്ലാ ഭാഷകാരന്മാരും ഈശ്വരാത്ത് തന്നെയല്ലേ എടുത്തത്? അല്ല, ഭാഷകാരന്മാരെന്ത് പറയുന്നു എന്നുള്ള സൂത്രത്തിൽ നിന്നും എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അല്ല, ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒന്ന് സംസ്കൃതം അറിയണം, വേദം പഠിച്ചിരിക്കണം, പല കാര്യങ്ങളില്ലേ. ഇതെല്ലാം പഠിച്ചിട്ട് പിന്നെ ഒരാൾക്ക് ഇങ്ങനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അത് പ്രയാസമാണ്. ഇത് വ്യാഖ്യാനിക്കുന്നതിന് ഒരു പശ്ചാത്തലം ആവശ്യമുണ്ട്. ആ പശ്ചാത്തലമൊക്കെ ഒത്തുവരുമ്പോൾ എന്തായാലും അത്ഥ അസ്മാത് എന്ന് പറയുന്നതിന് പകരമാണ് അത്ഥ എന്ന് പറയുന്നത്. സർവവിഭക്തിക തസി എന്ന് പറയും, തസിൽ പ്രത്യാണ്. അതിന് അതുകൊണ്ട്, അതിൽ നിന്ന്, അതിനാൽ, ഇങ്ങനെയൊക്കെ അർത്ഥം പറയാൻ പറ്റും. ഈശ്വരൻ എന്ന ശബ്ദത്തിനൊരർത്ഥം ഇല്ല. പക്ഷേ പക്ഷികാരൻ്റെ മനസ്സിൽ ഈശ്വരൻ ഉള്ളതുകൊണ്ട് ഇവിടെയും ഈശ്വരൻ എന്ന് വന്നു എന്നേ പറയാൻ പറ്റൂ. എന്തുകൊണ്ട് പറയുന്നു ഉപപത്തേഹ? ഇവിടെയും യുക്തിയാണ് ആശ്രയിക്കുന്നു. ഭക്ഷ്യകാരൻ യുക്തിയെ മാത്രമല്ല, ശ്രുതിയെ ആശ്രയിക്കും. യുക്തിയെ മാത്രം ആശ്രയിച്ച് ഈശ്വരനെ സ്വീകരിക്കുന്നതിനോട് ഭക്ഷ്യകാരനെ യോജിപ്പില്ല. ശ്രുതിയും ആശ്രയിക്കുന്നു. സഹി സർവാധ്യക്ഷ സൃഷ്ടിസ്ഥിതി സംഹാരാൻ വിചിത്രാൻ വിദധദ്ദേശകാല വിശേഷ അഭിജ്ഞത്വ കർമ്മിണാം കർമാനുരൂപം ഫലം സമ്പാദേതീത്യുപപദ്യതേ. ഈ വിഷയം മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. എന്നാലും ഇവിടെ മറ്റൊരു പൂർവപക്ഷം കൂടെ വരുന്നു. ഋഷി തന്നെ പറയുന്നു ഈശ്വരന്റെ ആവശ്യമില്ല എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആരാണ് ഈശ്വരൻ? സർവാധ്യക്ഷൻ. സൃഷ്ടി സ്ഥിതി സംഹാരം ഇതെല്ലാം ചെയ്യുന്ന ആണ്. വിചിത്രമായ ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, അത് ചെയ്യണമെങ്കിൽ ദേശകാല വിശേഷങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം, സർവജ്ഞനായിരിക്കണം. മഴ ഏത് സമയത്ത് പെയ്യണം, ഏത് സമയത്ത് പെയ്യാതിരിക്കണം, ഇങ്ങനെ കാലബോധം വേണം. എന്നാലേ ഈ സൃഷ്ടിയെ നിലനിർത്താൻ പറ്റും. അങ്ങനെ സർവജ്ഞനായിരിക്കുന്ന ഒരു ഈശ്വരൻ കർമ്മികൾക്ക് കർമ്മത്തിനനുരൂപമായ ഫലത്തെ നൽകുന്നു. ഇവിടെ ഈ വേദപ്രമാണത്തിനനുസരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കർമ്മഫലം, കർമ്മം എന്നെല്ലാം പറയുമ്പോൾ പ്രധാനമായിട്ടും പോകുന്ന വൈദിക കർമ്മങ്ങളിലേക്കാണ്. മറ്റു കർമ്മങ്ങളെ പരാമർശിക്കുന്നില്ലെന്നല്ല, അതിനാണ് പ്രാധാന്യം. അവ രണ്ടു തരത്തിലാണ്. ജൈമിനിയും മറ്റും പറയുന്നത് നിങ്ങൾ കർമ്മം ചെയ്യുക, കർമ്മം തന്നെ ഫലത്തെ തന്നോളും. അതിന് ഫലത്തെ നൽകുന്നതിന് വേറെ അവിടെ ആവശ്യമുണ്ട്. അതിനുള്ള യുക്തികൾ അടുത്ത് പറയും. ഭക്ഷ്യകാരൻ പറയുന്നത് അങ്ങനെയല്ല. കർമ്മം എന്ന് പറയുന്നത് ജഡമാണ്, അതിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനാണ് കർമ്മത്തിൻ്റെ ഫലത്തെ കൊടുക്കുന്നത്. അവനെ കർമ്മം ചെയ്യുന്നതോ, നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് കർമ്മഫലത്തെ കൊടുക്കുന്നവനും കർമ്മം ചെയ്യുന്നവനും എല്ലാം ഒരു ബ്രഹ്മമല്ലേ? പറഞ്ഞുകൂടെ കർമ്മം ചെയ്യുന്നവൻ തന്നെ ഫലത്തെയും കൊടുക്കുന്നു എന്ന് അത് പറയാൻ കഴിയത്തില്ല. കാരണം ഇത് വ്യവഹാരികമായ ഭേദത്തെ ആശ്രയിച്ച് പറയുകയാണ്. പാരമാർത്ഥികമായ തത്വത്തിൽ പറയുമ്പോഴാണ് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അത് പരമാർത്ഥ തത്വം. ആ തത്വത്തെ ആശ്രയിച്ചിട്ട് ഒരു വ്യവഹാരവും സാധ്യമല്ല. തത്വം തന്നെ വ്യവഹാരാതീതമാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. ദ്വൈതത്തിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വേറെയാണ്. ഒരു ഋഷി പറയുന്നു ഈശ്വരൻ ആവശ്യമില്ല, അത് ദ്വൈതത്തിലെ കാഴ്ചപ്പാടാണ്. വേറൊരു ഋഷി പറയുന്നു ഈശ്വരൻ വേണം, രണ്ടു കൂട്ടരും മാന്യന്മാരാണ്, മാന്യരാണ്. രണ്ടു കൂട്ടരും ഋഷിമാരാണ്. ഈശ്വരനെ കുറിച്ച് പറയുന്നു, സഹി ആ ഈശ്വരൻ സർവാധ്യക്ഷ, സർവാധ്യക്ഷനാണ്, സർവത്തിൻ്റെ നിയാമകനായിരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരാൻ വിചിത്രാൻ വിദഥ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന വിചിത്രമായ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ദേശകാല വിശേഷ അഭിജ്ഞത്വ, ദേശകാല വിശേഷങ്ങളെല്ലാം അറിയുന്നു. ഏത് ദേശത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കണം, ഏത് കാലത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കണം. കർമ്മിണാം, കർമ്മികൾക്ക് കർമ്മ അനുരൂപമായ ഫലത്തെ സമ്പാദയതി, നൽകുന്നു. ദിവപദ്ധ്യത, എന്തിനാ ഈശ്വരൻ കർമ്മം തന്നെ ഫലത്തെ കൊടുക്കത്തില്ലേ എന്ന് പറയുമ്പോൾ, ഇവിടെ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മനസ്സിലിരിക്കുന്നത്, ജൈമിനി പറഞ്ഞാലും ശരി പക്ഷികാരൻ പറഞ്ഞാലും ശരി, വൈദിക കർമ്മങ്ങളാണ്. കർമ്മണസ്തു അനുക്ഷണ വിനാശിന കാലാന്തരഭാവി ഫലം ഭവതി ഇതി അനുപന്നം. ഇതും പലപ്പോഴും വന്നിട്ടുണ്ടാകും. കർമ്മങ്ങളെല്ലാം തന്നെ അനുക്ഷണം നശിക്കുന്നതാണ്. ക്ഷണം കൊണ്ട് തന്നെ നശിക്കുന്നതാണെന്നർത്ഥം. അങ്ങനെ കർമ്മം എന്താണെന്നിങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോൾ അവസാനം മനസ്സിലാക്കും, യാഗം എന്ന് പറയുന്നത് ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ്. ദേവതയെ ലക്ഷ്യമാക്കി ദ്രവ്യത്തെ ത്യജിക്കുന്നതാണ് കർമ്മം. ഒരുപാട് ഉണ്ട് കർമ്മങ്ങൾ, അതവസാനം വന്നിരിക്കുന്ന അവിടെയാണ്. അതൊരു സങ്കല്പമാണ്, ഇതം നമ്മ എന്ന് പറഞ്ഞ് ഒരു സങ്കല്പമാണ്. അവസാനം കർമ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ വരും. ഈ സങ്കല്പം എന്ന് പറയുന്നതോ ഏത് സങ്കല്പമായാലും ക്ഷണികമാണ്. ഈ ക്ഷണത്തെ സങ്കല്പിച്ചാൽ അടുത്ത ക്ഷണത്തിൽ വേറെ സങ്കല്പം വരുന്നു, ഈ സങ്കല്പം പോയി. അതുകൊണ്ട് കർമ്മം ക്ഷണികമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കർമ്മം സങ്കല്പമാണ് ആത്യന്തികമായിട്ട്. ബാക്കി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരുപാടുണ്ട്, പല ക്ഷണങ്ങൾ കൊണ്ട് പൂർത്തിയാകുന്ന കർമ്മങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാകുമ്പോൾ അത് സങ്കല്പമായി. അങ്ങനെ ഒരു യാഗം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇവന് ഫലത്തെക്കുറിച്ച് ഇവിടെ യാതൊരു ഗ്യാരണ്ടി ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഫലമെന്ന് പറയുന്നത് എന്താണ്? സ്വർഗം കാലാന്തരഭാവിയാണ്. ഈ വർത്തമാന കാലത്തിൽ അത് കിട്ടുന്നില്ല. വർത്തമാനം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നില്ല, മരണശേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിൽ നിന്ന് ഫലം സംഭവിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് കാര്യം സംഭവിക്കുമ്പോൾ കാരണം കാര്യനിയത പൂർവവർത്തിയാവണം. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഫലമാകുന്ന സ്വർഗത്തിൻ്റെ നിയത പൂർവവർത്തിയായി പൂർവക്ഷണത്തിൽ കാരണമില്ല, കാരണം കർമ്മം ഇവിടെ തന്നെ നശിച്ചുപോയി. അപ്പോൾ ഇത് കർമ്മം ചെയ്യുന്നവനും ഫലമുണ്ടാകും എന്നുള്ളതിനും ഒരുറപ്പും കർമ്മം കൊടുക്കുന്നില്ല. അവിടെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കർമ്മത്തിൽ നിന്ന് അപൂർവത്തെ സ്വീകരിക്കുക. ഒരു സംസ്കാരം, ആ സംസ്കാരം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും അവനോടൊപ്പമുണ്ട്. അവൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആത്മാവ്. ആ സംസ്കാരം ദേശകാലങ്ങളെല്ലാം അനുകൂലമായതുകൊണ്ട് ഫലത്തെ കൊടുക്കുന്നു. കർമ്മം ഫലത്ത് കൊടുക്കണമെങ്കിൽ ദേശകാലങ്ങൾ അനുകൂലമാണ്. കർമ്മം തന്നെയാണ് ഫലം കൊടുക്കുന്ന അപൂർവദ്വാര എന്ന് പറഞ്ഞാലോ. ഭാഷകാരോട് പറയുന്നു അതിനും പ്രമാണമൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു അപൂർവത്തെ സ്വീകരിച്ചാലും അപൂർവത്തിനും നിയാമകനുമായി ഈശ്വരനെ സ്വീകരിക്കും. ഇന്ന കർമ്മത്തിൽ നിന്ന് ഇന്ന അപൂർവം എന്ന് തീരുമാനിക്കുന്നവരാ ഈശ്വരനാണ്. ഭാഷകാരൻ പറയും അങ്ങനെ അപൂർവത്തിന് പ്രമാണമൊന്നുമില്ല. വ്യാഖ്യാതാക്കൾ പറയും അത് പ്രൗഢിവാദമാണ് എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. അതിനംഗീകരിക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല. അതിനംഗീകരിച്ചാലും ഈശ്വരനെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈശ്വരൻ കടന്നു വരുന്നത്. വൈദികന്മാര് വളരെ കാലം ഈശ്വരനെ അംഗീകരിച്ചതേയില്ല. ഇതെല്ലാം കാലം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ ധരിച്ചു കളയരുത്. ഋഷിമാരെല്ലാം നമ്മളെപ്പോലെ വലിയ ഭക്തന്മാരായിരുന്നു. ഒരു ഭക്തിയില്ലായിരുന്നു. ഈശ്വരനുണ്ടായിട്ടുണ്ട് ഭക്തി. എന്നാലും ഒരു ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു, ആത്മീയ വിചാരമൊക്കെ ഉള്ളവരായിരുന്നു. ആത്മാവുണ്ട്, ഈശ്വരനില്ല, അതായിരുന്നു അവരുടെ നിലപാട്. പിന്നെ കാലം കുറെ കഴിഞ്ഞു ാണ് ചിലർ ഈശ്വരനും കൂടെ വേണമല്ലോ എന്ന് ചിന്തിച്ചത്. അതിന് ഈശ്വരനെ നിഷേധിച്ച ആളല്ല ശങ്കരാചാര്യർ, ഈശ്വരനെ ഉറപ്പിച്ച ആളാണ്. ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ദ്വൈതികളെല്ലാം ശങ്കരാചാര്യരോട് വിദ്വേഷം ഉണ്ടാകാൻ കാരണം ശങ്കരാചാര്യർ ദ്വൈതത്തെ നിഷേധിച്ചു, ഈശ്വരനെ നിഷേധിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ്. ഇന്നും അദ്വൈതം എന്ന് പറയുമ്പോൾ പലരും ഭയക്കുന്നത് കൊണ്ടാണ്. അദ്വൈതം അദ്വൈതയാണെങ്കിൽ അവൻ ഈശ്വരൻ നിഷേധിയാണ് എന്നാ ധരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം മനസ്സിലാക്കാനേ പാടില്ല, അപകടമാണ് എന്നൊക്കെ കരുതുന്നവരവരെ ഉണ്ട്. പക്ഷെ ഈശ്വരനെ ഇത്രയും ഉറപ്പിച്ചെടുത്തയാള് ശങ്കരാചാര്യയാണ്. അതിനു മുമ്പുള്ളവരാരും അതിനുവേണ്ടി അധികം പരിശ്രമിച്ചിട്ടില്ല. ഈ വൈദിക പരമ്പരയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രാചീനമായ വ്യാഖ്യാന ശങ്കരാചാര്യരുടെ അതാണ്. അതിൽ വെച്ച് നോക്കുമ്പം ഈശ്വരനെ ഉറപ്പിച്ചത് ശങ്കരാചാര്യരാണ്. കർമ്മം കൊണ്ട് കാര്യം ഫലം നടക്കത്തില്ല, അതുകൊണ്ട് ഈശ്വരൻ വേണം. കർമ്മണസ്തു അനുക്ഷണ വിനാശിനഹ, കർമ്മം ക്ഷണികമാണ്, കാലാന്തരഭാവി ഫലം ഭവതി, അതിൽ നിന്ന് കാലാന്തരത്തിൽ ഭവിക്കുന്നതായ ഫലം ഉണ്ടാകുന്നു എന്നുള്ളത് അനുഭവമല്ല, അതിന് യാതൊരു യുക്തിയില്ല. അഭാവാദ്ഭാവ അനുപത്തേ. കർമ്മം എന്ന് പറയുന്നത് ക്ഷണികമാണ്, അതിന് ധ്വംസം സംഭവിക്കുന്നു. ധ്വംസത്തിൽ നിന്ന് ഫലം ഭാവരൂപത്തിലുള്ള സുഖം അതുണ്ടാകത്തില്ല. ഫലം സുഖമാണ് അല്ലെങ്കിൽ ദുഃഖമാണ്, അത് ഭാവമാണ്. കർമ്മം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ധ്വംസമാണ്. ധ്വംസത്തിൽ നിന്ന് അങ്ങനെ ഭാവം ഉണ്ടാകും, ഉണ്ടാകത്തില്ല എന്നാണ്. സ്യാദേത് കർമ്മ വിനശ്യ സ്വകാലമേവ സ്വാനുരൂപം ഫലം ജനയിത്വ വിനശ്യതി തദ്ഫലം കാലാന്തരിതം കർത്ര ഭക്ഷ്യതേതി. പറയുന്നു ശരി, കർമ്മം ക്ഷണികമാണ്, അത് വൈദിക മതമനുസരിച്ച് സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ അത് നശിക്കുന്നതിന് മുമ്പ് തന്നെ ഫലത്തെ ഉണ്ടാക്കുന്നു. പക്ഷെ ആ ഫലത്തെ സ്വർഗത്തിൽ പോയി അനുഭവിക്കാൻ പറ്റൂ. ഫലത്തെ ഉണ്ടാക്കിയിട്ടാണ് നശിക്കുന്നത് എന്ന് കരുതിയാലോ? സ്യാദേത് കർമ്മ വിനശ്യത് കർമ്മം നശിക്കുന്നു സ്വകാലമേവ ആ കർമ്മം ഉണ്ടായ കാലത്ത് തന്നെ സ്വാനുരൂപം ഫലം ജനയിത്വ ഫലത്തെ ഉണ്ടാക്കിയിട്ട് വിനശീലി പുണ്യമാണെങ്കിൽ സുഖത്തെ ഉണ്ടാക്കുന്നു, പാപമാണെങ്കിൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, അതാണ് സ്വാനുരൂപം. തദ്ഫലം അങ്ങനെയുള്ള ഫലത്തെ കാലാന്തരിതം സ്വർഗത്തിൽ മറ്റും പോയി കർത്താവ് ഭക്ഷ്യത കർത്താവ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാലോ തദപി എന്ന പരിശുദ്ധ്യതി പ്രാക് ഭോക്തൃ സംബന്ധാത് ഫലത്വനുപത്തെ യത്കാലം ഹി യത് സുഖം ദുഃഖം വ ആത്മനാ ഭുജ്യത തസീവ ലോകെ ഫലത്വം പറയുന്നു. അത് ശരിയല്ല. ഫലം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളെയാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സുഖദുഃഖങ്ങളെന്ന് പറയുന്നത് അനുഭവസിദ്ധമായ കാര്യമാണ്. അനുഭവിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ഇത് സുഖമാണ് ഇത് ദുഃഖമാണ്. അത് നമ്മൾ അനുഭവിക്കാതിരിക്കുമ്പോൾ ഏതാ സുഖം ഏതാ ദുഃഖം? അനുഭവസിദ്ധമായ കാര്യമാണ്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലാണ് സുഖവും ദുഃഖം. അനുഭവിക്കാതെ അത് നിലനിൽക്കുന്നു എന്നുള്ളതിന് എന്താ പ്രമാണം? ഉള്ളിലായതുകൊണ്ട്. ഈ പുറമേ ഇരിക്കുന്ന വസ്തു പുറമേ ഞാൻ കണ്ടില്ലെങ്കിലും അതവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് പറയാം. സുഖം ഞാൻ അനുഭവിക്കുന്നില്ല അവിടെ ഇരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ല. അപ്പൊ എപ്പോഴാണോ സുഖദുഃഖമാകുന്ന ഫലം ഉണ്ടാകുന്നു, അപ്പൊ ഭോക്താവുമായിട്ട് അതിന് ബന്ധം വരുന്നു. എപ്പോഴാണോ സുഖവും ദുഃഖവും വരുന്നതിന് ഭോക്താവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതില്ലെന്നാണ്. സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റും. ഉണ്ടോ ഉടനെ എനിക്കതുമായിട്ട് ബന്ധം വേണമെന്ന് വെച്ചാൽ ഞാൻ സുഖി അല്ലെങ്കിൽ ദുഃഖി ആകണം. സുഖം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ഞാൻ സുഖി ആകാതിരിക്കുക. ദുഃഖം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ഞാൻ ദുഃഖിയാകാതിരിക്കുക. അത് സംഭവിക്കത്തില്ല. ഞാനത് അറിയും വന്നു കഴിഞ്ഞാൽ എന്നാണ്. അങ്ങനെ അറിയുമ്പോഴാണ് അതിന് സുഖം അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയും. സുഖം ഉള്ളിൽ വന്നിട്ട് ഞാൻ അറിയാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. ആണ് പറയുന്നത് തദവിന പരിശുദ്ധ്യതി. കർമ്മം സുഖത്തെ ഉണ്ടാക്കി ഞാൻ അനുഭവിച്ചില്ല, അത് വരത്തില്ല. സുഖം ഉണ്ടായാൽ അനുഭവിക്കും. പ്രാക് ഭോക്തൃ സംബന്ധ ഭോക്താവുമായി സംബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഞാൻ സുഖി അല്ലെങ്കിൽ ഞാൻ ദുഃഖി എന്ന് ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ് ഫലത്വ അനുഭവത്തെ സുഖദുഃഖങ്ങൾ ഇല്ല, ഫലം അവിടെ ഉണ്ടാകുന്നില്ല. അത് സുഖദുഃഖങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിന് അജ്ഞേയമായി സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ സുഖമൊന്നും ദുഃഖമൊന്നും വിളിക്കുന്നത് ജ്ഞേയമായ ഒന്നിനെയാണ്, അജ്ഞേയമായ ഒന്നിനെയല്ല. അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. സുഖത്തിന് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞെവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റത്തില്ല. വന്നോ അനുഭവിക്കും, വന്നില്ലേ അനുഭവിക്കത്തില്ല, ഇല്ലാന്നർത്ഥം. അത് പകൽ വെളിച്ചം പോലെയാണ്. കണ്ണു തുറന്നോ വെളിച്ചം കണ്ടേ പറ്റും. കണ്ണു തുറന്നു ഞാൻ വെളിച്ചം കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. കണ്ണു തുറന്നാൽ വെളിച്ചം കാണും. അത് കണ്ണിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്വഭാവം അങ്ങനെയാണ്, രണ്ടും വെളിച്ചമാണ്. അല്ലെങ്കിൽ കണ്ണ് കാഴ്ചയില്ലാത്തവനായിരിക്കും. അതുപോലെയാണ് ഭോക്തൃ സംബന്ധം. സുഖം എനിക്ക് വന്നോ ഞാനത് അനുഭവിക്കും എന്നാണ്. യത്കാലം ഹി യസുഖം ദുഃഖം വ ആത്മനാ ഭുജ്യതേ. ഇപ്പോ ഈ സമയത്ത് ഞാൻ സുഖത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തസ്യവ ലോകെ ഫലത്വം പ്രസിദ്ധം. അപ്പോ ഇതാണ് എൻ്റെ പുണ്യഫലം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാപഫലം എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അനുഭവിച്ചാലേ ഫലമുള്ളൂ, ഫലമുണ്ടെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീരും. ഫലവും അനുഭവവും ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ കർമ്മം ഫലത്തെ ഉണ്ടാക്കി നശിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു കാലത്ത് ഫലം അനുഭവിക്കുന്നു പറഞ്ഞാൽ അത് നടക്കത്തില്ല. കർമ്മം ഫലത്തെ ഉണ്ടാക്കിയാൽ അപ്പോൾ അനുഭവിക്കും, അത് പിന്നീട് വേറൊരു കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നഹി അസംബന്ധസ്യ ആത്മനാ സുഖസ്യ ദുഃഖസ്യ വാ ഫലത്വം പ്രതിയന്തി ലൗകികാഹ. പറയുന്നു ഇതിന് വലിയ ശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യം, ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. സ്വദുഃഖങ്ങൾ എന്റെ അനുഭവത്തിൽ വരാതെ അതെന്റെ കർമ്മഫലമല്ല എല്ലാവരും പറയും. ഞാൻ ദുഃഖിക്കുന്നു എന്റെ കർമ്മഫലമാണ്, ഞാൻ സുഖിക്കുന്നു എന്റെ കർമ്മഫലമാണ്, അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് സുഖമില്ല ദുഃഖവുമില്ല, എന്റെ കർമ്മഫലമൊന്നും പിന്നെ ഏതിനെ വിളിക്കും? സുഖവും ദുഃഖവും കർമ്മഫലമാണെന്ന് കരുതുന്നുണ്ട്. അത് അനുഭവിക്കുമ്പോഴാണ് അതിനെ കർമ്മഫലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് തൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ അനുഭവിച്ചേ മതിയാകും. ആണ് അസംബന്ധസ്യ ആത്മനാ അസംബന്ധസ്, തന്നോട് ബന്ധമില്ലാത്ത സുഖസ്യ ദുഃഖസ്യ വാ എന്ന് വെച്ചാൽ അഹം സുഖി അഹം ദുഃഖി എന്നുള്ള തരത്തിൽ തന്നോട് ബന്ധപ്പെടാത്ത സുഖമോ ദുഃഖമോ ഫലത്വം ന പ്രതിയന്തി ലൗകിക, ലൗകികന്മാർ അങ്ങനെ സുഖദുഃഖ ഫലങ്ങളെ ഗ്രഹിക്കുന്നില്ല, അവരംഗീകരിക്കുന്നില്ല. പിന്നെയാണ് ശാസ്ത്രത്തിൽ അതുകൊണ്ട് ആദ്യത്തെ പക്ഷയിലാണ് കർമ്മം ഫലത്തെ ഉണ്ടാക്കി നശിക്കുന്നു, മരണശേഷം ഫലത്തെ അനുഭവിക്കുന്നത് ശരിയല്ല. ഫലമുണ്ടായ അപ്പോൾ അനുഭവിക്കും, അനുഭവിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ അർത്ഥം. ഇത് ഉള്ളിലെ കാര്യമാണ്. ഉള്ളിലെന്തെങ്കിലും പ്രകടമായാൽ പിന്നെ അതിനെ ഒളിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ സ്വഭാവമാണ്, അതിങ്ങനെ പ്രകടമായിക്കൊണ്ട് തന്നെ ഇരിക്കും. സുഖദുഃഖാദി സർവ്വവികാരങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. എൻ്റെ ഉള്ളിലൊരു വികാരം വന്നു, ആ വികാരത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്. അറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് വികാരമാണെന്നറിയുന്നു. അറിഞ്ഞേ തീരും, കാരണം അത് അറിവിൻ്റെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിന് അറിയാതിരിക്കാൻ കഴിയത്തില്ല. ദുച്ചിതമാഭൂത് കർമ്മ അനന്തരം ഫലോത്പാദ. ശരി, എന്നാ വേണ്ട, കർമ്മം ഉടനെ ഫലത്തെ കൊടുക്കുന്നു എന്ന് ഞങ്ങളും പറയുന്നില്ല, ഫലം ഉണ്ടാകുന്നില്ല. ഉണ്ടായാലും ഈ പറഞ്ഞല്ലോ അറിയണമെന്ന്. എന്നാ ആ പക്ഷം വേണ്ട, കർമ്മം ഉടനെ ഫലത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. പിന്നെയോ കർമ്മകാര്യാത് അപൂർവാത് ഫലമുത്പത്സിത, അതിന് മീമാംസകന്മാരൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കർമ്മത്തിൽ നിന്ന് അപൂർവം, അപൂർവത്തിൽ നിന്ന് സ്വർഗം സുഖം എന്ന് വന്നാലോ കർമ്മകാര്യാത് അപൂർവാത് ഫലമുത്പത്സിത. ഇവിടെ സ്വർഗം എന്ന് പറയുന്നതിനും എന്ന ദുഃഖേന സമ്പിന്നം അജഗ്രസ്വനന്തരം അഭിലാഷുപനീതം ച സുഖം സ്വർഗപഥാസ്പദം എന്നാണ് വ്യാഖ്യാനിക്കുന്നത് മീമാംസകൻ. അഭിലാഷുപനീതമായ തൻ്റെ ആഗ്രഹം കൊണ്ട് പ്രാപ്തമാകുന്ന സുഖം, തൻ്റെ സങ്കല്പം കൊണ്ട് പ്രാപ്തമാകുന്ന സുഖം, അതാണ് സ്വർഗമെന്നാണ്. അതിൻ്റെ വിശേഷത, ഒരു ദുഃഖം കലർന്നിട്ടില്ല. ആ അത്ര ഒരു സുഖത്തെ മനുഷ്യജന്മത്തിൽ കിട്ടത്തില്ല, അതിന് പരലോകത്ത് പോകണം എന്നുകൂടി പറയുന്നുണ്ട്. അത് അപൂർവദ്വാര എന്നാണ്. കർമ്മകാര്യത് അപൂർവാത് ഫലമുപ്യസ്യതേരി തതുവിന ഉപദ്ര, അത് ശരിയല്ല. അപൂർവസ്യ അചേതനസ്യ കഷ്ടനോഷ്ടസമസ്യ ചേതനേന അപ്രവൃത്തിതസ്യ പ്രവൃത്തി അനുപത്തി പറയുന്നു. ഇനി അപൂർവത്തെ സ്വീകരിച്ചാലും അതെന്താ, ജഡമല്ലേ? ജഡമായ അതെങ്ങനെ ഫലത്ത് കൊടുക്കും? ഇത് കാഷ്ടലോഷ്ടസമമാണ്. അചേതനമാണ്, ഒരു ചേതനൻ വേണം ഫലത്തെ കൊടുക്കാൻ. ചേതനേന അപ്രവൃത്തിതസ്യ പ്രവൃത്തി അനുഭത്തി അത് അത്യുത്തേജ പ്രമാണഭാവം പറയുന്നു. ഇനി അത് ഉണ്ടെന്നുള്ളതിന് എന്താ പ്രമാണം? ഇവിടെ ഭാഷ്യകാരൻ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും മറ്റു പലയിടത്ത് ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനെ പ്രൗഢിവാദം എന്ന് പറയുന്നത്. തർക്കം കൊണ്ട് നിഷേധിക്കുക, കേവലയുക്തി കൊണ്ട് നിഷേധിക്കുക. എന്നുവെച്ചാൽ ആത്മബോധത്തിന് പ്രമാണമുണ്ട്, ശ്രുതി അർത്ഥാപത്തി പ്രമാണം വിധിച്ച് അന്യഥാനുപത്തി കർമ്മം ആശു വിനാശിയാണ്, അത് കാലാന്തരമായ ഫലത്തെ കൊടുക്കത്തില്ല. കാര്യനീയത പൂർവൃത്തിയായിരിക്കണം കാരണം. സ്വർഗഫലമാകുന്ന സുഖം അതിൻ്റെ പൂർവൃത്തിയായി കർമ്മമില്ല പൂർവ്വകാലത്തിൽ. അന്യഥാനുപത്തിയ അതുകൊണ്ട് അപൂർവം വിനാ സ്വർഗസ്യ അനുപന്നത്വ അപൂർവദ്വാര സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് സ്വർഗകാമോ യജയേത എന്നുള്ള പ്രമാണത്തിലൂടെ സിദ്ധമാണ്. ആ സ്വർഗം അപൂർവം കൂടാതെ സിദ്ധമാകത്തില്ല. അതുകൊണ്ട് അന്യഥ അനുപത്യ അപൂർവം വിനാ സ്വർഗ അനുപത്തി എന്നുള്ള യുക്തിയിലൂടെ അപൂർവത്തെ സ്വീകരിക്കുന്നു എന്ന് വന്നാലോ ശരിയല്ല. ഈശ്വര സിദ്ധേര അർത്ഥാപത്യക്ഷയ, ഈശ്വരൻ ഉണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങൾ അർത്ഥാപത്തിയിലൂടെ ഇങ്ങനെ ഒരു അപൂർവത്തെ സ്വീകരിക്കുന്നു? ഈശ്വരനെ ആശ്രയിച്ചൊരു അപൂർവമാണെങ്കിൽ ഞങ്ങൾക്കത് സമ്മതമാണ്. ഈശ്വരനെ അപേക്ഷിക്കാത്തൊരു അപൂർവത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മഫലദാതാവായി ഈശ്വരൻ ജീവനിൽ നിന്നും ഭിന്നനെന്നൂടെ പറയണം. ഒരു ഈശ്വരനെ അദ്വൈതത്തിനും സ്വീകരിക്കുന്നു, അദ്വൈതത്തിന് വിരോധമൊന്നുമില്ല. ദ്വൈതത്തെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിച്ചാലും അദ്വൈതത്തിനൊരു വിരോധമില്ല. നന്മയോ തിന്മയോ ശരിയോ തെറ്റോ ധർമ്മമോ അധർമ്മമോ നീതിയോ അനീതിയോ എന്തായാലും എന്നൂടെ മനസ്സിലാവും. ഏത് സ്വീകരിച്ചാലും ശരിയാവുന്നു, അദ്വൈതത്തിന് വിരോധമില്ല. അങ്ങനെ ഒരാശയത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് അദ്വൈത എന്ന് പറയുന്ന ഒരു തത്വത്തെ സ്വീകരിക്കുമ്പോൾ വ്യാവഹാരികമായി അയാൾ ഇന്നതായിരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അയാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അയാളുടെ മതത്തെക്കുറിച്ചോ അയാളുടെ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. കോൺഗ്രസ് വേണമെങ്കിൽ കോൺഗ്രസ് ആവാം, ബി ജെ പി വേണമെങ്കിൽ ബി ജെ പി ആവാം. അദ്വൈതമാണ്, അതുകൊണ്ട് ഇന്നതായിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. ഏത് പാർട്ടിയാണ്? എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ല, അദ്വൈതി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്നാ ഞാൻ അങ്ങനെ ശരിയെന്നോ തെറ്റോന്നു വ്യവഹാരത്തിൽ അദ്വൈതം പറയുന്ന ആളാണ് അദ്വൈതി എന്ന് പറയുന്നത്. അദ്വൈതം വ്യവഹാരത്തിലേ പറയാൻ പറ്റും. അങ്ങനെ അദ്വൈതം പറയുന്നവരെ അദ്വൈതികളെന്ന് പറയുന്നു, ദ്വൈതം പറയുന്നവരെ ദ്വൈതികളെന്ന് പറയുന്നു. അപ്പോൾ അദ്വൈതി ഇല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും. അദ്വൈത വ്യവഹാരം, അദ്വൈത വ്യവഹാരത്തിൽ ദ്വൈതമാണ്, വ്യവഹാരം തന്നെ ദ്വൈതത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ദ്വൈത വ്യവഹാരമെന്നും അദ്വൈത വ്യവഹാരമെന്നും. അപ്പോൾ അദ്വൈതത്തെക്കുറിച്ച് പറയുന്ന ആളിനെയാണ് നമ്മൾ പറയുന്നത് അദ്വൈതി. അദ്വൈതത്തെ അറിയുന്ന ആളിനെയാണ് അദ്വൈതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്വൈതി ഇല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലെന്ന് പറയുന്നു? അദ്വൈതി പറയുക എന്ന് പറയുന്നത് അദ്വൈതി അറിഞ്ഞ കാര്യത്തെ പറയുന്നു. പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവൃത്തിയാണ്. അല്ല, വേറെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത്? അദ്വൈതം എന്ന് പറയുന്നത് ഒരാളതിനെ ഗ്രഹിക്കുന്നു, ഗ്രഹിച്ചിട്ട് അതിനെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാളും അതിനെ ഗ്രഹിക്കുന്നു. പിന്നെ ഇനി എന്താ അദ്വൈതത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്? ഒന്ന് അദ്വൈതത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ്, ഒന്ന് അദ്വൈതത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ, അത് പറയാം. അദ്വൈതത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെ, അദ്വൈതത്തെ അറിയാൻ സഹായിക്കുന്നു അതെല്ലാം പ്രവൃത്തി. പിന്നെ അതിനറിയുക, അതൊരു വ്യവഹാരമാണ്. പിന്നെ അതിനെ ഉപദേശിക്കുക, വേറെന്താ പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നു. പിന്നെ മറ്റ് കർമ്മങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് എന്ത് കാഴ്ചപ്പാട് പലതാണ്. അതിനാ പറയുന്നത് അദ്വൈതിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തർത്ഥം എന്നുള്ളത് വ്യക്തമാണ്. അല്ല, അത് പറയുന്നത് എന്താണ്, ഒരാൾ അദ്വൈതത്തെ ഗ്രഹിക്കുമ്പോൾ അത് അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതല്ല. അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വവും ആ തത്വത്തെ സംബന്ധിച്ചുള്ള അറിവുമാണ്, അല്ലാതെ അദ്വൈതം എന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്, ദ്വൈതം, ദ്വൈതത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വാസനയോ വാസനയുണ്ടോ ഇല്ലയോ. ഇവിടെ ഇപ്പൊ സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ അല്ലേ പറയുന്നു. ആ പറയുന്നുകൊണ്ട് ആ അദ്വൈതി അല്ലാതാകുന്നില്ല, പറയുന്നയാൾ അദ്വൈതി തന്നെയാണ്. അദ്വൈത സിദ്ധാന്തത്തെ അറിയുകയും പറയുകയും ചെയ്യുന്നവരെയാണ് അദ്വൈതി എന്ന് പറയുന്നത്. അവര് ദ്വൈതത്തെയും പറയുന്നു. ഇപ്പൊ ഭാഷകാരൻ തന്നെ അദ്വൈതത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പറയുന്നു, ദ്വൈതത്തെയാണ് ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതി അല്ലാതാകുന്നില്ല. അല്ല, അത് രണ്ടും തമ്മിൽ ബന്ധമുള്ള കാര്യമുണ്ട്. പറയുന്നില്ല അദ്വൈതി എന്ന് പറയുന്നത് അദ്വൈതത്തെ അറിയുകയും അതിനെ ഉപദേശിക്കുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം ഭാഷ്യക്കാർ, അതിനാണ് അദ്വൈതി എന്ന് പറയുന്നത്. ഭാഷ്യക്കാരൻ ഒരു അദ്വൈതിയാണ്, അദ്വൈതത്തെ അറിയുകയും അതിനെ ഉപദേശിക്കുകയും ചെയ്യും. പിന്നെ ഭാഷ്യക്കാരൻ്റെ വാസന എന്താണ്, ഭാഷ്യക്കാരൻ എന്ത് പ്രവർത്തിച്ചു, അതും ഇതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അത് വാസനയ്ക്കനുസരിച്ച് അദ്വൈതി അദ്വൈതി അല്ലാതാകുന്നില്ല, പ്രവൃത്തിക്കനുസരിച്ച് അദ്വൈതി അല്ലാതാകുന്നില്ല. അദ്വൈതി എന്നൊരാൾ പറയുന്നത് അയാളുടെ അറിവും അയാളുടെ ഉപദേശവും അനുസരിച്ചിട്ടാണ് പറയുന്നത്. മറ്റൊന്നും അങ്ങനെ പറയുന്നതിന് ആധാരമല്ല. പക്ഷേ അദ്വൈതത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അദ്വൈതി അല്ലാതാകുന്നില്ല. ഭാഷകാരൻ അതുകൊണ്ട് ആരും ദ്വൈതി എന്ന് വിളിക്കത്തില്ല, ഭാഷകാരൻ അദ്വൈതി തന്നെയാണ്. അപ്പോൾ അദ്വൈതവുമുണ്ട് അദ്വൈതികളുമുണ്ട്. പിന്നെ അദ്വൈതി ഇല്ല എന്ന് പറയുന്ന ഏതർത്ഥത്തിലാണെന്ന് വിശദീകരിച്ചാൽ ശരി. ഭാഷകാരൻ അദ്വൈതിയാണ്, ഭാഷകാരൻ്റെ അദ്വൈത സിദ്ധാന്തത്തെ പിന്തുടരുന്നവരും അദ്വൈതികളാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.